ബ്രഹ്മസൂത്രം അധ്യായം 1 പാദം 1 അധികരണം 5 സൂത്രം 7 തന്നിഷ്ടസ്യ മോക്ഷ ഉപദേശ തന്നിഷ്ഠൻ തസ്മിൻ നിഷ്ഠ യസ്യ ഏതൊരുവനാണോ ആ തത് തത്ത് എന്ന് പറയുന്നത് തത്വമസീല തത് സദേവ സ്വമേദം അഗ്രാസീത് എന്ന് പറയുന്ന സത്ത് ആ സത്നിഷ്ഠനായവന് സത്തിൽ നിഷ്ഠ ഉള്ളവന് ആണ് മോക്ഷത്തെ ഉപദേശിച്ചിരിക്കുന്നത്. സത്തിൽ നിഷ്ഠയുള്ള മോക്ഷവന് മോക്ഷത്തെ ഉപദേശിച്ചിരിക്കുന്നു. അതുകൊണ്ടും ജഗത് കാരണമായിരിക്കുന്നത് സത്താണ്, ജഡമല്ല, അസത്തായ ജഡമല്ല. അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ സത്തിനെയാണ് സ്വരൂപമായി നിർദ്ദേശിച്ചത്? ശ്രോതാവിന്റെ സ്വരൂപമായി സത്തിനെ നിർദ്ദേശിച്ചു, അസത്തിനല്ല, ജഡത്തെ. എന്തിനോട് ഉപദേശം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രം നിർദോഷമാണ്. നിർദോഷം എന്ന് പറഞ്ഞാൽ അതിൽ രാഗദ്വേഷങ്ങളില്ല, സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിർദോഷമായിരിക്കുന്ന ശാസ്ത്രം അതാണ് ഇവിടെ പ്രമാണം, അതാണ് പ്രമേയം ഉത്പാദിപ്പിക്കുന്നത്. പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ശരിയായ അറിവിനെ ഉണ്ടാക്കുന്ന അതാണ്. അതുകൊണ്ട് ഒരു മുമുക്ഷുവിന് അവനജ്ഞനാണെങ്കിലും അവനെ ഉപദേശിക്കുമ്പോൾ ജഡത്തെ ഒരിക്കലും അവന്റെ സ്വരൂപമായി ഉപദേശിക്കത്തില്ല. പരമാർത്ഥത്തെ ഉപദേശിക്കത്തുള്ളൂ. പരമാർത്ഥമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അത് വഞ്ചകന്മാരാണ്. അതിന് ഉദാഹരണം പറഞ്ഞു. എന്താണോ ശുദ്ധാത്മാക്കൾ ശാസ്ത്രത്തിലും ഗുരുവിനുമെല്ലാം വളരെയധികം ശ്രദ്ധയുള്ളവർ, അവരെ ചിലപ്പോൾ ചിലർ വഴിതെറ്റിക്കും. അവന് പറഞ്ഞു, അന്ധ ഗോലാങ്കൂലന്യായും, അന്ധനും ഗോലാങ്കൂലവും. ലാങ്കൂലം എന്ന് പറഞ്ഞാൽ വാല്, കാട്ടിലകപ്പെട്ട അന്ധന. ഒരു ചെറിയൻ പറഞ്ഞു കൊടുത്തത്, നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദായി കാളയുടെ വാലിൽ മുറുകെ പിടിക്കുക. അവനത് മുറുകെ പിടിച്ചു, ഒരുപാട് അനർത്ഥങ്ങളെ അനുഭവിച്ചു, രക്ഷപ്പെടാനിട്ട് കഴിഞ്ഞതുമില്ല. അതുകൊണ്ടിവിടെ പറയുന്നു, ആത്മദൃഷ്ടി ന പരിത്യജേ. ആത്മദൃഷ്ടിയെ ഒരിക്കലും പരിത്യജിക്കരുത്, ആത്മബോധത്തെ പരിത്യജിക്കരുത്. മറ്റ് ഏതെല്ലാം ഉപദേശം ഇവിടെയെല്ലാം ഉണ്ടെങ്കിലും ശരി, ആത്മദൃഷ്ടിയെ പരിത്യജിച്ചു കഴിഞ്ഞാൽ അന്ധന കാളയുടെ വാല് പിടിച്ച അനുഭവം ഉണ്ടാകും എന്ന് പറഞ്ഞു. അനർത്ഥത്തെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. തസ്മാത് യഥാ സ്വർഗാദ്യർത്ഥിനോ അഗ്നിഹോത്രാദി സാധനം യഥാഭൂതം ഉപദിശതി തഥാ മുമുക്ഷോര വിസ ആത്മാതത്വമസിശ്ചേത് ഗേതോ ഇതി യഥാഭൂതമേവ ആത്മാനോപദിശതി ഇതി യുക്തം. അതുകൊണ്ടിവിടെ സത് തത്ത് ഇതിനെക്കുറിച്ച് പറയുന്ന ആ പ്രകടനത്തെ ആശ്രയിച്ചാണ് ചർച്ച. അതുകൊണ്ട് അവിടെ എന്താണ് അവിടുത്തെ ഉപദേശം, എന്താണ് അവിടെ ഉപദേശിച്ചത്, അത് വേദത്തെ മുഴുവൻ പ്രമാണമായി സ്വീകരിക്കുന്നവർ, വേദം സത്യമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, രാഗദ്വേഷാദികളുള്ള മനുഷ്യരെ പോലെ മനുഷ്യനെ ചതിക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നവർ മുഖ്യമായിട്ടുള്ള ആൾക്കാരാണ്, പ്രധാനികളാണ് പൂർവ്വമീമാംസകർ, ജൈമിനിയുടെ ആൾക്കാർ. അപ്പൊ അവരുടെ അഭിപ്രായത്തെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് പറയണം. അവരെന്താ പറയുന്നത്? വേദത്തിൽ യാഗത്തെ വിധിച്ചിരിക്കുന്നു, ഈ യാഗം കൊണ്ട് സ്വർഗത്തെ പ്രാപിക്കാമെന്ന് പറയുന്നു, അത് സത്യമാണ്. വേദം സത്യമാണെന്ന് അവർ പറയുന്നു. കാരണം വേദത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടുത്തെ ചർച്ച, സ്വതന്ത്രമായിട്ടല്ല. ആത്മതത്വത്തെ കുറിച്ച് സ്വതന്ത്രമായൊരു ചർച്ച നടത്താമെന്ന് അദ്വൈതിയും കരുതുന്നില്ല. ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തെ ആശ്രയിക്കുക, ഒരു വിചാര സാധ്യമുണ്ട്. അപ്പോ ശ്രുതി എന്ന പ്രമാണത്തെ ആശ്രയിക്കുന്ന മറ്റുള്ളവരുടെ അഭിപ്രായത്തെയും കണക്കിലെടുക്കണം. അവര് തത്വമസി തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ആര് എന്തിനു പ്രാധാന്യം കൊടുക്കുന്നോ അതാണ്, ആ ഭാഗമാണ് അവരെ സംബന്ധിച്ച് മുഖ്യം. അപ്പോൾ പൂർവമീമാംസകര് പ്രാധാന്യം കൊടുക്കുന്ന പൂർവ്വകണ്ഡത്തിനാണ്. പക്ഷെ അവിടെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, വേദം സത്യവാക്കാണ്. അതിനെന്താ അവർ പറയുന്നത്? സത്യമായ സ്വർഗത്തെക്കുറിച്ച് സത്യമായ വേദവാക്യം പറയുന്നു. അതിൽ സ്വർഗ സത്യമാണോ വേദം സത്യമാണോ എന്നുള്ളതല്ല. ഇവിടെ അദ്വൈതിയാദി സ്വീകരിക്കുന്ന ഇതാണ്, വേദം പ്രമേയ യഥാർത്ഥമായ അനുഭവത്തെ ഉണ്ടാക്കുന്നു. അത് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വേദത്തിൽ നിന്ന് പരമാർത്ഥമായ ബോധമുണ്ടാകാം, വേദത്തിൽ നിന്ന് പരമാർത്ഥമായ ബോധം ഉണ്ടാകാമെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പരമാർത്ഥം എന്ന് അന്വേഷിച്ചാൽ മതി. യാഗമാണോ പരമാർത്ഥം, അതോ സത്താണോ പരമാർത്ഥം? അതുകൊണ്ട് അതിനാദ്യം അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, യഥാ സ്വർഗാദ്യർത്ഥിനോ സ്വർഗത്തെയും മറ്റും ആഗ്രഹിക്കുന്നവര് അഗ്നിഹോത്രാദി സാധന അവർക്ക് വേണ്ടി അഗ്നിഹോത്രം തുടങ്ങിയ ഉപായങ്ങളെ യഥാഭൂതം ഉപദിശതി, ആ കാര്യകാരണ ബന്ധങ്ങള് എന്ത് വാസ്തവമാണോ ഉള്ളത്, അദ്വൈതീയ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ വ്യാവഹാരികമായ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് വേദം ഉപദേശിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വേദത്തിന്റെ ശ്രോതാവിന് ശരിയായ ബോധം ഉണ്ടാകുന്നു. സ്വർഗകാമ ജേത, സ്വർഗത്തെ കാമിക്കുന്നുവൻ യാഗം ചെയ്യണം. തഥാ, അവിടെ എപ്രകാരമാണോ വേദത്തെ പ്രാമാണികമായി സ്വീകരിച്ച് വൈദികൻ യാഗാദി കർമ്മങ്ങളിൽ ഏർപ്പെടുകയും അതിന്റെ ഫലത്തെ അനുഭവിക്കുകയും ചെയ്യുന്നത്, അതുപോലെ ഇവിടെ മുക്ഷോരവി, മുക്ഷുവിനെ സംബന്ധിച്ച് എന്താണ് സ്വർഗകാമ ജേത എന്നുള്ളതല്ല, അതിൽ ശ്രദ്ധയുള്ളവർക്ക് അത് യഥാഭൂതം, അത് പരമാർത്ഥമാണ്. മറിച്ച് ഇവിടെ സദൈവ സൗമ്യതമഗ്ര ആസീത് എന്ന് പറയുന്ന ആ സത്തിൽ ശ്രദ്ധയുള്ള മുമുക്ഷുവന് എന്താ ഉദ്ദേശിച്ച ആത്മാ തത്വമസി ചെയ്ത് ഗീതു സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് തുടങ്ങിയ ആ സത്ത് അതെന്താണ്? സ ആത്മാ, അതാണ് ആത്മാ, നിന്റെ സ്വരൂപം നേരിട്ട് ഉപദേശിക്കുകയാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വളച്ചു കിട്ടുമില്ല. പൂർവാപര ബന്ധമായി ചിന്തിച്ചില്ലെങ്കിൽ ഒരുപാട് വളച്ചു കിട്ടും. നേരിട്ട് പറയണോ, സ ആത്മാ, അതാണ് നിന്റെ സ്വരൂപം, അതാണ് എന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഏത് ചോദ്യം വരും? ഇവിടെ സ എന്ന് പറയുന്ന ശബ്ദം ഇതുവരെ ചർച്ച ചെയ്ത ഏതെന്നതിനെ കുറിച്ചാണോ? തദൈക്ഷത ബഹുസ്യം പ്രജായ എന്ന് തുടങ്ങി നീ ഇനി തുടർന്നും ചർച്ച ചെയ്യുന്നു, കാരണം തത്വമസി തീരുന്നില്ലല്ലോ. അവിടെ അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ അത് തന്നെ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ചർച്ച ചെയ്യുന്നിടത്തെല്ലാം മുമ്പിലും പിറകിലും എല്ലാം ഉള്ള സാറിന് സ എന്ന് പറയുന്ന തശബ്ദം സർവനാമശബ്ദം പൂർവ്വ പരാമർശയാണ്, മുമ്പ് പറഞ്ഞ കാര്യത്തെ പരാമർശിക്കുന്നതാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർവ്വം പരമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് തന്നെ ആവർത്തിക്കുന്നു. ആവർത്തിക്കുമ്പോൾ പരത്തിൽ വന്നു പൂർവ്വത്തിലേക്ക് പോകും. ആ പ്രകടനത്തിൽ സദൈവ സൗമ്യ എന്ന് പറഞ്ഞ് ഉപദേശം ആരംഭിച്ച ആ പ്രകടനത്തിൽ സർവത്ര ഏതൊന്നിനെ കുറിച്ചാണോ പറഞ്ഞത്? സ ആത്മാ, അതാണ് ശ്രോതാവായിരിക്കുന്ന നിന്റെ സ്വരൂപം. അത് ആത്മാന്ന് പറഞ്ഞ സ്വരൂപമാണെന്ന് പറയാം, പക്ഷെ ഇത് ആരുടെ സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്? തത്വമസി തദൈക്ഷത എന്ന് പറഞ്ഞ ആ തത്, അത് തമസി, അത് നീ തന്നെയാണോ എന്നുവെച്ചാൽ നിന്റെ സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്വേതകേതു എന്ന് ഉദ്ദാലകൻ പുത്രനോട് പറയുന്നു. അപ്പൊ ഇതിൽ യാതൊരു തരത്തിലുള്ള വളച്ചുകെട്ടുകളുമില്ല എന്ന് പറയുന്നത്. ഇവിടെ നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇത് കേൾക്കുന്ന എല്ലാവരും മുമ്പ് ചർച്ച ചെയ്തായിരിക്കണമെന്നില്ല. അതവിടെ തത്വം എന്ന് പറയുന്നവര് ഈശ്വരൻ സാന്ന് പറയുന്ന ഒരു ജീവൻ അവിടെ സർവജ്ഞത്വം, ഇവിടെ ഗഞ്ചിജ്ഞത്വം, പിന്നെ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ജഹൽ ലക്ഷണം, അജഹൽ ലക്ഷണം, ജഹദ ജഹൽ ലക്ഷണം, ഇങ്ങനെയുള്ള യാതൊരു അസംബന്ധങ്ങളും ഇവിടെ പറയുന്നില്ല. നേരിട്ടാണ് ഉപദേശിക്കുന്നത്. പിൽക്കാലത്ത് അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ദുർഗ്രഹമാക്കി കളഞ്ഞതാണ്. അതല്ല ഉപനിഷത്തിലാവുന്നു തന്നെ പറയുന്നില്ല, ഭാഷ്യകാരനും പറയുന്നില്ല. അപ്പൊ അത് ഒരു രീതിയാണ്, വ്യാഖ്യാന ശൈലിയാണ്. ഒരു കാര്യത്തെ നേരിട്ട് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അതിനെ വളച്ചു കെട്ടി പറയാൻ ശ്രമിക്കും. നേരിട്ട് ബോധിപ്പിച്ചാൽ മനസ്സിലാക്കാത്തവന്റെ മുമ്പിൽ വളച്ചു കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? അവന്റെ ബുദ്ധി വഴങ്ങിപ്പോകും. അത് തന്നെ നേരിട്ട് ബോധിപ്പിച്ച് കൂടുതലൊന്നും അവൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവിടെ തത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണത്. ഇതുവരെ വർണ്ണിച്ചത് അത് തോമസി, അത് നീയാണ്. അതിനുമുമ്പ് തന്നെ എന്റെ ദൃഷ്ടാന്തം പറഞ്ഞു. ഇനി അതെന്തെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അതിനുമുമ്പ് ദൃഷ്ടാന്തം പറഞ്ഞു. ഏതൊരു സ്ഥലത്താണോ പ്രമാതാവ് അറിയുന്നവൻ, പ്രമാണം അറിയുന്ന, ഇവിടെ പറയുന്ന ഈ വേദം, പ്രമേയം അറിയേണ്ടതായ വിഷയം, ആത്മാവ് അനാത്മാവ് തുടങ്ങിയ യാതൊരു ഭേദവും നിലനിൽക്കാത്തത് എവിടെ നിന്നാണോ ഈ ജാഗ്രത് പ്രപഞ്ചം പ്രകടമാകുന്നത്, ഏതെന്നാണോ അദ്വയമായും ഏകവുമായും ഇരിക്കുന്നത്, ആ സ്വരൂപം അപീതമായിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു. ഏതൊന്നിനാണോ വ്യവഹാരത്തിൽ ഇനിയോ എന്ന് പറയും അപീതം എന്ന് പറയാൻ കഴിയുന്നത്, ആ സ്ഥാനത്ത് നിന്ന്, സുഷുപ്ത സ്ഥാനത്ത് നിന്ന് ഈ സൃഷ്ടിയിലേക്ക് വന്നു, ജാഗ്രതയിലേക്ക് വന്നു, അവിടെ സത്തായി തത്തായി ഒരുവന് ബോധിക്കാമെന്നുള്ള ആ സ്ഥാനം, അതാണ് പരമാർത്ഥം, അതാണ് നിന്റെ പരമാർത്ഥ സ്വരൂപമായി ഗ്രഹിക്കണം. എന്തുകൊണ്ടിത് പരമാർത്ഥമല്ല ഇവിടെ ഈ ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ? അവിടെ ശരീര താതാത്മ്യം വന്നു കഴിഞ്ഞു, അഹം എന്ന് ശരീരത്തെ ഗ്രഹിക്കാൻ തുടങ്ങി, അധ്യാസം എന്ന് പറയുന്നു. അപ്പോൾ ഈ താതാത്മ്യ ശൂന്യമായിരിക്കുന്ന, അദ്വയമായിരിക്കുന്ന, ദ്വിതീയം രണ്ടാമതൊന്നില്ലാത്തതായ ആ തത്, അതാണ് നിന്റെ പരമാർത്ഥ സ്വരൂപം. ത്വം നീ തത് അസി, ആ പരമാർത്ഥ വസ്തുവാണ്. അല്ലാതെ ദേഹതാദാത്മ്യത്തിലിരിക്കുന്ന ഈ ജീവഭാവം അല്ല എന്നിങ്ങനെ വളരെ വ്യക്തമായി നേരിട്ട് ബോധിപ്പിക്കുകയാണ് ദൃഷ്ടാന്ത സഹിതമായി അവിടെ. ഇത് യഥാഭൂതമേവ ആത്മാനുപദിശതി, അങ്ങനെ പരമാർത്ഥമായി തന്നെ, വാസ്തവമായി തന്നെ ആത്മാനം ആ ശ്രോതാവിന്റെ സ്വരൂപത്തെ ഇവിടെ വ്യക്തമാക്കുന്നു. ഇത് ഉദ്ദേശിക്കുന്നു ഉപനിഷത്തെന്ന് പറയുന്ന ഇത്രയും ബോധിപ്പിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ, അതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഉപനിഷത് വാക്യത്തിന്റെ താല്പര്യവുമായി ശ്രോതാവ് ഗ്രഹിക്കേണ്ട ഇത് മാത്രമാണ്, താൻ ആ പരമാർത്ഥ വസ്തുവാണ്, ഇന്ന് മുന്നോട്ടൊന്നുമില്ല. ബോധിച്ച് ആ ബോധം നിശ്ചയാത്മകമായിരിക്കുന്നു, അതിന് സങ്കല്പ വികല്പങ്ങൾ അതിനെ പിടികൂടാൻ പാടില്ല. അജ്ഞാനാദി ദോഷങ്ങൾ അതിൽ സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രം. ഇതാണ് പറയുന്നത്, യഥാഭൂതമേവ ആത്മാനം ഉപദിശതി യുക്തം. ഇതാണ് യുക്തിയുക്തമായിട്ടുള്ള കാര്യം. ഒരുവന്റെ ബുദ്ധിക്ക് നിശ്ചയാത്മകമായി ബോധിക്കാൻ കഴിയുന്നതിനാണ് യുക്തം എന്ന് പറയുന്നത്. നമ്മൾ പലതും ബോധിക്കുന്നുണ്ട്, പക്ഷേ ഒന്നിനും നമുക്ക് നിശ്ചയം വരുന്നില്ല. അത് നമ്മൾ പറയും, ഏതെങ്കിലും ഒരു കാര്യത്തെ നിശ്ചയാത്മകമായി ബോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അതിൽ യുക്തിയുണ്ടെന്ന് പറയും. കാരണം അവിടെ വികല്പങ്ങൾ വരുന്നില്ല, അത് ശരിയാണോ മറ്റെന്തെങ്കിലും ആണോ ശരി, ഇത് തെറ്റാണോ, ഇത്തരം ചോദ്യങ്ങൾ വരാത്തടത്തോളം കാലം, ഇത്തരം വികല്പങ്ങൾ വരാത്തടത്തോളം കാലം പറയും അത് നിശ്ചയാത്മകമായ അറിവാണ്, ദൃഢമായ അറിവാണ്, അപരോക്ഷമായ അറിവാണ്. അവിടെ ചഞ്ചലതയില്ല ബോധത്തിൽ. അപ്പൊ പറയും അതാണ് യുക്തം. അപ്പൊ യുക്തമായതിനിവിടെ ബോധിപ്പിക്കുകയാണ്, അതാണ് ആ തത്, അതാണ് ഇതിന്റെ സ്വരൂപം. എന്നിട്ട് അങ്ങനെ ഉപദേശിച്ചതിൽ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും വന്നു, പല ദൃഷ്ടാന്തങ്ങളിലുണ്ട്. ഉപദേശിച്ച അവസാനം എന്താ പറഞ്ഞത്? ഏവഞ്ച സതി തപ്ത പരശുഗ്രഹണ മോക്ഷദൃഷ്ടാന്തേന സത്യവിസന്ധസ്യ മോക്ഷോപദേശോപദ്ധ്യത. അങ്ങനെയെല്ലാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഛാന്ദോഗ്യത്തിലെ 6-ാം അധ്യായത്തിന്റെ അവസാനം ആണ് തപ്ത പരശുദൃഷ്ടാന്തം പറയുന്നത്. തപ്ത പരശുഗ്രഹണ ദൃഷ്ടാന്തം അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. കള്ളനാണെന്ന് കരുതി ഒരുവനെ പിടിച്ചുകൊണ്ടുവന്നു, രാജാവിന്റെ മുമ്പിലോ മന്ത്രിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിലോ കൊണ്ടുവന്നു. കൊണ്ടുവന്ന ഭടന്മാർ പറഞ്ഞു, എന്താണ് അവൻ കള്ളനാണ്, അവൻ മോഷണം നടത്തിയിരിക്കുന്നു. ജഡ്ജി അവനോട് ചോദിച്ചു, നീ മോഷ്ടിച്ചു? പറഞ്ഞില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്താ ഇതെങ്ങനെ അറിയുന്നത്? പോലീസുകാർ പറയുന്നു ഇവൻ മോഷ്ടിച്ചെന്ന്, കള്ളൻ പറയുന്നു ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഇവനെ കൊണ്ട് എങ്ങനെയാ സത്യം പറയിക്കുന്നത്? ഇന്നാണെങ്കിൽ 3-ാം മുറ പ്രയോഗിക്കും, ഉരട്ടും അവനെ. അങ്ങനെ ചില വിദ്യകളൊക്കെ ഉണ്ട്. എന്നിട്ട് അവനെ കൊണ്ട് സത്യം പറയും, കെട്ടിത്തൂക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പണ്ടങ്ങനെയല്ല, പണ്ടെന്ന് വെച്ചാൽ വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് സത്യം തെളിയിക്കുന്ന, അടുക്കിയിടിക്കുകയൊന്നും വേണ്ട. അതിനുപയോഗിച്ച ആ മനഃശാസ്ത്രപരമായ സമീപത്തെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ശരി, ഇവനെ കൊണ്ട് സത്യം തെളിയിക്കാം. പറഞ്ഞു തപ്ത പരസ്യം, അതാണ് കസ്യചിത് ആരോപിത ചോരത്വസ്യ എന്ന് പറയുന്നു. ആ പ്രത്യേകം പറയുന്നു, ഒരുവനിൽ ചോരത്വത്തെ ആരോപിച്ചു, അവൻ കള്ളനാണെന്ന് ആരോപിച്ചു. മനുഷ്യന്റെ സ്വഭാവമാണല്ലോ, കള്ളനല്ലെങ്കിലും ഒരുത്തിനെ കുറിച്ച് പറയാൻ കള്ളനാണ് എന്ന് പറയും. അത് ലോകസ്വഭാവമാണ്. അപ്പോ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജഡ്ജി എന്ത് ചെയ്യും? അത് ആരോപണം കേട്ടുകൊണ്ടാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ആരോപണം അനുസരിച്ചാണെങ്കിൽ കള്ളനാണ്, അവൻ സ്വയം പറയുന്നു ഞാൻ നിരപരാധിയാണ്. കള്ളനും അത് തന്നെ പറയും, സത്യമുള്ളവനും അത് തന്നെ പറയും. അപ്പൊ എങ്ങനെ ജഡ്ജി തീരുമാനിക്കും? അപ്പൊ അതിലൊരു സത്യം അവിടെ ഉണ്ട്, ആ സത്യത്തെ പുറത്തു കൊണ്ടുവരണം. അപ്പൊ അതിനെന്ത് ചെയ്തു? അവിടെ ശ്രുതിയിൽ അങ്ങനെ പറയുന്നുള്ളൂ, വ്യാഖ്യാതാക്കളെല്ലാം അതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശ്രുതി പറയുന്നതനുസരിച്ചാണ് ഞാൻ പറയുന്നത്, മറ്റ് വ്യാഖ്യാനങ്ങളനുസരിച്ചല്ല. ശ്രുതി പറയുന്നതനുസരിച്ച് ഭാഷകാരനും വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. കൊണ്ടുവരാൻ പറഞ്ഞു തപ്ത പരശു, ചുട്ടുപഴുത്ത കോടാലി. മുമ്പ് കൊണ്ടുവച്ചു, ഇത് കണ്ടപ്പോ തന്നെ അവന് ഭയമായതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നു. അപ്പോ ജഡ്ജി പറഞ്ഞു, ഒരു വലിയ തത്വത്തെ പറഞ്ഞു, ഇതൊരു പ്രത്യേക കോടാലിയാണ്, സാധാരണ കോടാലിയല്ല. പഴുത്തിരിക്കുന്നെങ്കിലും ഇതിന് ചില സിദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കള്ളൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളും, ഉറപ്പാണ്. സത്യമുള്ളവൻ ഇത് പിടിച്ചാൽ കൊള്ളത്തില്ല. എന്താ, നീ പരീക്ഷണത്തിന് തയ്യാറാണോ? യഥാർത്ഥ കള്ളനാണെങ്കിൽ വിചാരിക്കും ഞാനിപ്പോ ഇരി കയറി പിടിച്ചു കഴിഞ്ഞാൽ പൊള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം ഞാൻ കള്ളത്തരം ചെയ്തവനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു ദിവസം ജയിലിൽ കിടന്നു ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി കഴിയാം. ഏത് കള്ളനും കള്ളന്മാർ ബുദ്ധിയുള്ളവരാണല്ലോ. ഇരി കയറി പിടിച്ച് കൈ പൊള്ളിച്ച് കഴിയുന്നതിനും നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാണ്. സത്യസന്ധത ഉള്ളവനാണെങ്കിൽ കരുത്, ഞാൻ സത്യസന്ധനാണെങ്കിൽ പൊള്ളത്തില്ലെന്നാ പറയുന്നു, എന്തായാലും ഞാൻ പഠിക്കണം, കാരണം ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അവന് ആത്മവിശ്വാസമുണ്ട്, ഞാൻ കള്ളം ചെയ്തവനല്ല, ഞാൻ സത്യസന്ധനാണ്, ഞാനത് പഠിക്കാൻ തയ്യാറാണ്. അപ്പൊ അവിടെ അവനെ നിരീക്ഷിക്കുന്നു ജഡ്ജി സൂക്ഷ്മമായിട്ട്, ഇവൻ കള്ളനാണോ സത്യസന്ധനാണോ. എത്രയും ആത്മവിശ്വാസത്തോടുകൂടി അവനത് പിടിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ജഡ്ജിക്കറിയാൻ പിടിച്ചാൽ കൊള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തീ പിടിച്ചാൽ കൊള്ളാതെയൊന്നും ഇരിക്കത്തില്ല. കള്ളം പിടിച്ചാലും ശരി, സത്യമുള്ളവൻ പിടിച്ചാലും ശരി, അതി പിടിച്ചാൽ കൊള്ളും. കാരണം ഈ കള്ളം പറയണം. അപ്പൊ സാറ് പറയുന്നത് സത്യമാണെങ്കിൽ സാറൊന്ന് പിടിച്ച് കാണിച്ച് സാറെന്തായാലും മോഷ്ടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ജഡ്ജി വിഷമിക്കും. സാറത് ഇതൊന്ന് പിടിച്ചേ നോക്കട്ടെ, സാറ് കള്ളം ചെയ്തിട്ടില്ല, കൊള്ളത്തില്ലെങ്കിൽ ഞാൻ പിടിക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ജഡ്ജി? പിടിക്കാൻ പറ്റുമോ? പിടിച്ചാൽ കൊള്ളുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അവിടെ മനസ്സിലാകുന്നു എന്താണ്, ഇവൻ തയ്യാറാകുന്നു, അവൻ ശുദ്ധനാണ്, സത്യസന്ധത ഉള്ളവനാണ്. ശരി, ഞാൻ പിടിക്കാമെന്നവൻ തയ്യാറായി വരുമ്പോൾ പറയും, ശരി ഇവൻ സത്യസന്ധനാണ്, ഇവനെ വിട്ടരേ. ഇതാണ് അതിന്റെ മനഃശാസ്ത്രം, അത്രേ അവിടെ പറയുന്നുള്ളൂ. അല്ലാതെ സത്യമുള്ളവനായാലും ശരി കള്ളമുള്ളവനായാലും ശരി ഈ തീ പിടിച്ചാൽ കൊള്ളും. എന്തുകൊണ്ട്? വസ്തു സ്വഭാവത്തെ മാറ്റാനൊന്നും കഴിയത്തില്ല. ഇല്ലെങ്കിൽ പൊള്ളാത്തവല്ല എണ്ണയും കൈ പുരട്ടിയിട്ട് അതിൽ പിടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും യോഗ സിദ്ധികൾ വേണം. പതഞ്ജലി പറയുന്നു, അഗ്നിയും ജലവും ഒന്നും ബാധിക്കാത്തതായ ഈ സാധാരണ മനുഷ്യന് ഇതുവല്ല ഉണ്ടോ? അപ്പോ അവിടെ എന്താണ് സത്യ അഭിസന്ധി എന്നാ പറയുന്നത്? സത്യനിശ്ചയം അതേ പറയുന്നു, താൻ സത്യസന്ധനാണ് എന്നുള്ള നിശ്ചയം ഒരുവനുണ്ടെങ്കിൽ അവനെ ഈ തപ്ത പരിശു രക്ഷിക്കും എന്നാണ്. അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അല്ലാതെ അഗ്നിക്ക് അങ്ങനെയൊന്നുമില്ല. അഗ്നിയെ സംബന്ധിച്ചിടത്തോളം അതതിന്റെ സ്വഭാവത്തെ കാണിക്കും. കള്ളനായാലും ശരി സത്യസന്ധനായാലും ശരി അത് പൊള്ളിക്കും. സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും ഇന്ന് തന്നെ പരിശോധിച്ചു നോക്കുക. ഒരാൾ കള്ളയും പറയുക, ഒരാൾ സത്യവും പറയുക, രണ്ടുപേരും കൂടെ ചെന്ന് പിടിക്കുക തീയില്. അപ്പോൾ സത്യ അഭിസന്ധി എന്ന് പറയുന്നത് സത്യനിശ്ചയമാണ്. അപ്പോൾ ഒരുവന്റെ സത്യത്തിലുള്ള വിശ്വാസം അവന്റെ മനസ്സിലുള്ള ആ ദൃഢത കൊണ്ട് അവനവിടെ രക്ഷപ്പെട്ടു. ജഡ്ജി അവനെ വെറുതെ വിട്ടു. അവൻ സത്യസന്ധനായതുകൊണ്ടാണ് അവൻ ജഡ്ജി പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു. സത്യമുള്ളവനെ പുള്ളിക്കത്തില്ല. അതിനൊരു ദൃഷ്ടാന്തമായിട്ടെടുത്ത് ഇവിടെ പറയുന്നു, സത്യനിഷ്ഠ തന്നിഷ്ഠസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സത്യം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥ വസ്തു. ആ സത്യനിഷ്ഠന് ജയിൽവാസമില്ല എന്നാണ്, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ഇവിടെ സംസാര ബന്ധനമില്ല. അപ്പോൾ ആ സത്യത്തിലാണ് അവന്റെ ബോധം ഉറക്കേണ്ടത്. അത് ശ്രുതി പറഞ്ഞു, യഥാ സത്യ അഭിസന്ധ തത്തം പരസം കൃണാതി സന്നദഹ്യതേ അഥമുച്ചതേ. ഇത് ജഡ്ജിയുടെ വാക്കാണ്. എങ്ങനെയാണോ ഈശ്വരി പറയാണ് സത്യാഭിസന്ധിയുള്ളവൻ തപ്ത പരസ്യയെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെങ്ങനെയാണോ മുക്തനായിത്തീരുന്നത്. ഇത് കള്ളനോട് പറയുന്ന വാക്കാണ്. അതുപോലെ സത്യത്തിൽ നിഷ്ഠയുള്ളവൻ തന്നിഷ്ഠൻ. സത്യനിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഉദ്ദാലകൻ ഉപദേശിക്കുന്നു, പുത്രൻ അത് ഗ്രഹിക്കുന്നു, അതുള്ള നിഷ്ഠ. ഇനി അടുത്ത് വരുന്ന ഭാഗത്ത് ഭാഷകാരൻ പറയും. ചാന്ദോക്യത്തിലെ വ്യാഖ്യാനത്തിൽ തന്നെ പറയും, വിജ്ഞാതേന നിശ്ചയേന എന്ന് പറയും. അന്ന് കേട്ട ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. ആ തത്വ നിശ്ചയം അതാണ് നിഷ്ഠ എന്ന് പറയുന്നത്. ബോധിച്ചപ്പോഴല്ലോ ആ ബോധത്തിൽ നിഷ്ഠയുണ്ടാവണം, നിശ്ചയമുണ്ടാവണം. നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചയം. നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താ? ആ ബോധം അബാധിതമായിരിക്കണം. അബാധിതം എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു പുസ്തകമാണ് എന്ന് ഞാൻ ബോധിച്ചു കഴിഞ്ഞാൽ ഇത് പുസ്തകമല്ല എന്ന് ബോധിക്കാതിരിക്കണം. അല്ല, ഇത് മേശയാണെന്ന് ബോധിക്കാതിരിക്കണം. അപ്പൊ എന്റെ ഈ ബോധത്തിന് കർണമായിരിക്കുന്ന പ്രമാണം ചക്ഷുരിന്ദ്രിയം, അതിന്റെ സഹകാരികളായ പ്രകാശം, എന്റെ മനസ്സിന്റെ സാന്നിധ്യം, എന്റെ ബുദ്ധിയുടെ സ്ഥിതി, ഇതെല്ലാം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ, ഞാനിത് പുസ്തകമാണ് എന്ന് എനിക്ക് ബോധമുണ്ടായിക്കഴിഞ്ഞാൽ ഈ ബോധം അബാധിതമായിരിക്കും. ഇതിലെന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയായി പോകും. ഇവിടെ ഒരു തുണി ഇരുന്ന് ഇവിടുത്തെ തുണി, അത് കണ്ടിട്ടാണ് ഞാൻ ധരിച്ചത്, പുസ്തകമാണ്. അപ്പൊ അതാണ് അതിന്റെ നിഷ്ഠ എന്ന് പറയുന്നത്. അബാധിതമായ ബോധം അതല്ല എന്ന് പിന്നീട് ഒരു ബോധം വരാതിരിക്കുക. ഇവിടെ അതിനാണ്, കാരണം ഒരാളൊരു ഉള്ളിൽ ഒരു പരമാർത്ഥമായിക്കൊള്ളട്ടെ, പരമാർത്ഥത്തെക്കുറിച്ച് ബോധിപ്പിച്ചാലും ഉള്ളിൽ സംശയം വരാം. ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധിച്ചാലും സംശയം വരും. അവസാനം എങ്ങനെയാണ് ആരാധ്യായം അവസാനിക്കുന്നത്? വിജ്ഞൌ ബോധിച്ചിരിക്കുന്നു, അതാണ് നിഷ്ഠ. ഇത്രയും ഉപദേശിച്ചു കഴിഞ്ഞപ്പോ 9 തവണ ദൃഷ്ടാന്തങ്ങളിലൂടെ തത്വമസി ഉപദേശിച്ചു കഴിഞ്ഞപ്പോ ശരി, എന്റെ അനുഭവത്തെ കുറിച്ച് ശ്രുതി പറയുകയാണ്. ബോധിച്ചു എന്ന് വെച്ചാൽ അവിടെ അബാധിതമായി ബോധിച്ചു. പിന്നെ താൻ ബോധിച്ചതിനെ കുറിച്ച് സംശയമൊന്നുമില്ല. വാസ്തവത്തിൽ അത് എപ്പോഴാണോ ആ തത്വത്തെ ഒരു സമ്യക്കായ ബുദ്ധി കൊണ്ട്, ബുദ്ധി നേരെയായിരിക്കുന്നു, ആ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത് അപ്പൊ തന്നെ അത് ബോധിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ അതാ പരമാർത്ഥം. പക്ഷെ അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാലും ആദിത്യൻ അതിന്റെ പൂർണ്ണരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും മേഘപടലങ്ങൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് അതിനെ മൂടാം. സദാ അത് സാധ്യമല്ല. അതിനിടയ്ക്ക് കൂടി അതിന്റെ പ്രകാശം നിർഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ ആ തത്വമസി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബോധിച്ചു കഴിഞ്ഞെങ്കിലും വികല്പങ്ങൾ വീണ്ടും വന്ന് പിടികൂടും. അതുകൊണ്ട് പറഞ്ഞു ശ്രവണേന ശ്രുത്യ മത്യ എന്ന് പറഞ്ഞു, മനനത്തിലൂടെ, വിചാരത്തിലൂടെ, ഏകാഗ്രമായ വിചാരത്തിലൂടെ വിജ്ഞാതേന നിശ്ചയേന അവിടെ എത്തിച്ചേർന്നു. ആ വിജ്ഞാതി നിശ്ചിതി അതിലെത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേരുമ്പോൾ എന്തായി? ആ അറിവ് അബാധിതമായി, അതിനെ പിന്നെ വികല്പങ്ങളൊന്നും വന്ന് പിടികൂടുന്നുണ്ട്. മുമ്പ് വന്നിരുന്ന വികല്പങ്ങളെല്ലാം മാറുന്നു. മേഘങ്ങളെ നല്ല കാറ്റ് വന്ന് അതെല്ലാം അടിച്ചു മാറ്റി. അപ്പോൾ സൂര്യൻ അബാധിതമായി പ്രകാശിക്കുന്നു. അതാണ് നിഷ്ഠ. അവിടെ വിശദീകരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സത്യ ബ്രഹ്മണി അഹമിത്തി അവസന്ധിം അഭിസന്ധിം. ആ സത്യമായ ബ്രഹ്മം, ഇങ്ങനെ ഒരു സത്യമായ ബ്രഹ്മമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മത്തെ ഒരുപാട് വർണ്ണിച്ച് ഗ്രഹിച്ചിട്ട് എന്താ കാര്യം? അത് ഹിമാലയത്തെ വർണ്ണിച്ച് ഗ്രഹിക്കുന്ന പോലെയുള്ളൂ. അനന്തരത്ന പ്രഭവസ്യ എന്നൊക്കെ പറഞ്ഞ് ഹിമാലയത്തെ കവികൾ വർണ്ണിക്കും. അത് കേട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക? ഹിമാലയത്തെ കുറിച്ച് ഒരുപാട് ഭാവനകളുണ്ടാകും. അതുപോലെ തത്വത്തെ ഒരുപാട് വർണ്ണിച്ചു കഴിഞ്ഞാൽ എന്താ പ്രയോജനം ഉണ്ടാകുന്നത്? തത്വത്തെ സംബന്ധിച്ചുള്ള ഭാവനകൾ മനസ്സിലുണ്ടാകും. ചില ഭാവനകൾ സുഖത്തെ തരുന്നതായിരിക്കും, ചില ഭാവനകൾ ആനന്ദത്തെ തരും. അതുകൊണ്ടെന്താ കാര്യം? പ്രയോജനമൊന്നുമില്ല. പിന്നെയോ അഹമിതി എന്ന് ബോധം വരണം. ആ തത്വം താനാണ്, ആ തത്വം തന്റെ സ്വരൂപമാണ് എന്നുള്ള അഭിസന്ധി എന്ന് വെച്ചാൽ നിശ്ചയം അതുണ്ടാവണം. അത് സർവസ്വരൂപമാണെന്ന് ഇനി പറയും, ദൃഷ്ടാന്തത്തിലൂടെ പറയും. അതെന്റെ ഒരു സ്വകാര്യത ഒന്നുമില്ല. ഞാനതിനെ അറിഞ്ഞു, നാട്ടുകാരും അറിഞ്ഞില്ല എന്നുള്ള സ്വകാര്യതയല്ല. ഏതോ ഒരു ബ്രഹ്മജ്ഞാനി, ബാക്കിയുള്ള അജ്ഞാനികൾ, അങ്ങനെയുള്ള വിവേചനമുണ്ടായത്. അത് സർവസ്വരൂപമാണെന്ന് ശ്രോതാവ് ബോധിക്കുക. അതോ മോക്ഷ, അവിടെയാണ് മോക്ഷം. അങ്ങനെയാണ് കള്ളൻ ജയിലിൽ നിന്ന്, കള്ളനെന്ന് ആരോപിച്ചവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന അങ്ങനെയാണ്. അപ്പൊ ഈ സംസാരത്തിൽ പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നവൻ, സംസാരം കേവലം ഒരു ആരോപണം മാത്രമാണ്, അത് യാതൊരു പരമാർത്ഥവുമില്ല. വെറുതെ ജനന മരണങ്ങളെ സങ്കല്പിച്ചു കൂട്ടിയാണ്. യഥാസത്യ അഭിസന്ധ തപ്തം പരസും ഗൃണാദി എന്നാണ് എന്ന് ശ്രുതിയ ഉപദിഷ്ട അവിടെ പ്രത്യേകം വരുന്നത്, ശ്രുതി പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും, മറിച്ചാണെങ്കിൽ മുക്തനാകും എന്ന് ശ്രുതി പറയുന്നു. അത് സ ഉപദേശ സമ്പത് പക്ഷേ, അതെങ്ങനെ യോജിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ, ഭാവനയിലൂടെ അത് സാധിക്കത്തില്ല. നമ്മളിങ്ങനെ ബ്രഹ്മത്തെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നു, സീരിയൽ കാണുന്ന പോലെ കേട്ടോണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടൊരു കാര്യമില്ല. സമ്പത് പക്ഷേ ഇവിടെ പറയുന്നു നയുക്ത തത്വോപദേശം എന്ന് പറയുന്നത് ഭാവനയല്ല, തത്വഗ്രഹണം എന്ന് പറയുന്നത് ഭാവനയല്ല. ഭാവന എന്താ പറയുന്നത്? അത് സമ്പത്തെന്ന് പറയും. ഇവിടെ ശാസ്ത്രത്തിന്റെ ഭാഷയാണ്. ഇവിടെ യഥാഭൂതമേവ ആത്മാനം ഉപദിശതി, രണ്ടും വേർതിരിച്ചറിയും. തത്വബോധത്തിൽ സമ്പത്തിന് യാതൊരു കാര്യമില്ല. ഉപാസനയ്ക്ക്, ഭാവനയ്ക്ക്, ഭാവന ഉപാസന എന്ന് പറഞ്ഞ രണ്ടും ഒന്നാണ്, അതിൽ യാതൊരു സ്ഥാനവുമില്ല. അത് ദ്രവിഡ പ്രാണായാമം പോലെയാണ്. നേരിട്ട് മൂക്കി പിടിച്ച് പ്രാണായാമം ചെയ്യുന്നതിന് പകരം കൈ പിറകിലൂടെ ഇട്ട്, വലത്തേ കൈ പിറകിലൂടെ ഇട്ട് ഇടതുവശത്തൂടെ കറക്കി മൂക്കി പിടിച്ചിട്ട് ഒരഭ്യാസം കാണിച്ച് പ്രാണായാമം ചെയ്തിട്ട് ആൾക്കാരെ അമ്പരിപ്പിക്കണു, ഇതൊരു പുതിയ സമ്പ്രദായമാണ്, എന്തൊരു അഭ്യാസമാണ് കാണിക്കുന്നത്, ഇയാളാണ് ശരിയായിട്ടുള്ള ഗുരു. എല്ലാവരും നേരെ പിടിച്ച് ചെയ്യുമ്പോൾ ഇയാൾ വലത്തേ കൈ ഇടത്ത് സൈഡിൽ കൂടെ ഇട്ട് മൂക്കി പിടിച്ച് പ്രാണായാമം ചെയ്യുന്നു. അഹോ രൂപം അഹോ ശബ്ദം എന്ന് പറഞ്ഞ അയാളെ എല്ലാവരും സ്തുതിക്കും. അതാണ് സമ്പത്തിന്റെ വിശേഷത, ഭാവന. അപ്പൊ ഇത് ഭാവനയല്ല എന്ന് പറയുന്നു. സ്വദേശ സമ്പത് പക്ഷേ നയുക്ത, ഈ ഉപദേശത്തിന് നിങ്ങൾ ഭാവനയായിട്ടെടുക്കരുത്. ഇത് നേരിട്ട് ബോധിപ്പിക്കുന്നു, ഒരു ഒളിവും തെളിവും മളച്ചു കെട്ടും ലക്ഷണിയും മണ്ണാകട്ടെയും ഒന്നുമില്ല. അവിടെ നേരിട്ട് പറയുന്നു, തത് നീ ഏതായിരുന്നോ അതാണ് നിന്റെ പരമാർത്ഥ സ്വരൂപം. തൊട്ടു മുമ്പ് നിമിഷം നീ എന്തായിരുന്നു? അദ്വൈനും ഏകനുമായിരുന്ന പരമാർത്ഥ വസ്തുവായിരുന്നു അത് തന്നെയാണ്. അതിന് സംശയമുണ്ടോ? അത് ഞാൻ വിശദീകരിക്കാം. തത്വമസി സേതഗേതോ എന്ന് 9 തവണ ആവർത്തിച്ചു. അത് ആവർത്തിച്ചുകൊണ്ടും കാര്യമില്ല. ഒരിക്കൽ പറഞ്ഞ ആഗ്രഹിക്കാത്തവനോട് 10 തവണ 100 തവണ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉദാഹരണങ്ങളിലൂടെ, യുക്തിയിലൂടെ, വിശദീകരണങ്ങളിലൂടെ അതിനെ ബോധിപ്പിച്ചു. ഇത് സമ്പത്തല്ല, ഭാവനയല്ല. എന്താ വ്യത്യാസം? എന്നോട് പറയുന്നു ഇരിക്കുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഭാവനയുടെ ആവശ്യമില്ല. ഇത് പുസ്തകമാണെന്ന് ഞാൻ ഗ്രഹിക്കുന്നു. അല്ല, ഞാനിതിനെ ഈ ജന്മം മുഴുവൻ തപസ് ചെയ്താലേ ഗ്രഹിക്കത്തുള്ളൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ തപസ് ചെയ്യും. ഇതം പുസ്തകം, ഇത് പുസ്തകമാണ്. ഇത് 100 തവണ പുസ്തകമാണ്, 1000 തവണ പുസ്തകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇതിനെ ധ്യാനിച്ചിട്ട് അവസാനം ഒരു ദിവസം ഇത് പുസ്തകമായി പ്രത്യക്ഷപ്പെടുന്നു, അതാണ് പുസ്തകം എന്നൊക്കെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു? അതല്ല ഇത്. അത് ഭാവന പാടില്ലെന്നാണോ ആകാം, പക്ഷെ അതിവിടെയല്ല. തത്വത്തെ ബോധിക്കുന്നിടത്തല്ല ഭാവന. അതിന് വേറെ സ്ഥലങ്ങളുണ്ട്, അതെവിടെയാണ്? അതാണ് അടുത്ത് പറയുന്നു. ഏവഞ്ച സതി തത്വ പരസ്യഗ്രഹണ മോക്ഷ ദൃഷ്ടാന്തേന സത്യ അഭിസന്ധസ്യ സത്യനിശ്ചയസ്യ മോക്ഷോപദേശ ഉപദ്ധ്യതേ അന്യഥ. മറിച്ചാണെങ്കിൽ അമുഖി സദാത്മതത്വോപദേശേ അഹം ഉക്തം അസ്മീതി വിദ്യാ ഇതിവ സമ്പദ് മാത്രം ഇതം അനിത്യഫലം സ്യാത്. നിങ്ങൾ ഇതിനെ ഒരു അപരോക്ഷമായ അറിവായി ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഭിമുഖമായ ഉപദേശത്തിലൂടെ ആത്മനിഷ്ഠമായ ഗ്രഹണമായി ഇതിനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതിനിനിയും വഴികളും പടികളും, പടികൾ പറയുന്നുണ്ടോ, 18 പടി 19 പടി എന്നൊക്കെ പറയുന്നു, ഇതൊക്കെ ഇതിന് കൽപ്പിക്കുകയാണെങ്കിൽ അത് സംഗതി വേറെ. ഇതല്ല, അതിനുള്ള പറയുന്ന അന്യഥ. അതിനെന്ത് പറയും? സമ്പത്ത് എന്ന് പറയും, ഉപാസന എന്ന് പറയും. ഇവിടെ ഉപാസനയല്ല പറയുന്നത്. അതും വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിനാ തത്വത്തെ നേരിട്ട് പറഞ്ഞിട്ട് പിന്നെ ഈ ഉപാസനയൊക്കെ പറയുന്നത്. ചില കൂട്ടരങ്ങനെയാണ്, അവരോട് കാര്യം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യം വരത്തില്ല. അവർക്ക് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥത വരത്തുള്ളൂ. അവരുടെ മനസ്സ് അത്രയും വിക്ഷിപ്തമാണ്. ആ വിക്ഷിപ്തമായ മനസ്സിനൊന്ന് അടക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ചും പറയും. അവിടെ തത്വത്തെ ഉപദേശിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അമുഖി സദാത്മതത്വോപദേശി അഹം ഉക്തം അസ്മീതി വിദ്യ പറയുന്നു. അഹം ഉക്തം അസ്മി, ഞാൻ ഉക്തമാകുന്നു, ഇത് വിദ്യ, അതെന്ന് നീ ഉപാസിക്കണം എന്ന് പറയുന്നു. ഉത്ഥാപേതി ഉക്തം. ഉത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണൻ. ഉക്തം പ്രാണ, ഉക്തം എന്ന് വെച്ചാൽ പ്രാണൻ, വേദത്തിൽ പറയുന്ന പേരാണ്. ഉത്ഥാപനം ചെയ്യുന്നുണ്ട്, ശരീരത്തെ ഇങ്ങനെ പൊക്കി നിർത്തുന്നത്, ഉയർത്തി നിർത്തുന്നത് പ്രാണനല്ലേ, രണ്ടു കാലം നിർത്തുന്നത്. അതുകൊണ്ട് പ്രാണൻ ഉക്തം എന്നും, ഉത്ഥാപനം ചെയ്യുന്നുണ്ട് ഉക്തം എന്ന് പേരുന്നു. അപ്പോൾ അവിടെ ഉപാസനാ പ്രകടനത്തിൽ ഐതരേയത്തിന്, ഐതരേയാരണ്യത്തിൽ അവിടെ ഒരു വിധി, നീ നിന്നെ അഹം അസ്മി ഞാൻ പ്രാണനാണ് എന്ന് ഉപാസിക്കുക എന്ന് പറയാം. എന്താ അതുകൊണ്ട് അതിന് ഫലവും പറയുന്നുണ്ട് അവിടെ. പ്രാണോപാസനയുടെ ഫലം ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങളുണ്ട്. ഈ പോക്കു വരവിലൊക്കെയാണ് ഒരാളുടെ ശ്രദ്ധ അത്തരം ഫലങ്ങൾ പ്രാപിച്ചേ തീരൂ. അങ്ങനെയൊക്കെ ശ്രദ്ധയുള്ളവന് അത് പറഞ്ഞുകൊടുത്തിട്ടേ കാര്യമുള്ളൂ, പരമാർത്ഥം പറഞ്ഞിട്ട് കാര്യമൊന്നും. അതാണ് മോക്ഷമെന്ന് വരുന്നവൻ, പരലോകപ്രാപ്തിയാണ് മോക്ഷമെന്ന് വരുന്നവനോട് അങ്ങനെ ഒരു ഉപാസനയെ നിർദ്ദേശിക്കുന്നു. നീ ഇങ്ങനെ വിദ്യാകുന്ന ഉപാസീത ഉപാസിക്കുക, അതിനാണ് സമ്പത്ത് എന്ന് പറയുന്നത്. താൻ വാസ്തവത്തിൽ എന്തല്ലോ അതാണെന്ന് കരുതുക. താൻ പരമാർത്ഥത്തിൽ പ്രാണനല്ല, പക്ഷേ അങ്ങനെ അല്ലെങ്കിലും തന്നെ പ്രാണനാണെന്ന് മനസ്സുകൊണ്ട് ദൃഢമായി ഭാവന ചെയ്യുക. അതുകൊണ്ടാണ് ഉപാസന എന്ന് പറഞ്ഞ ഭാവന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്റെ മനസ്സുകൊണ്ട് അതിനെ ഭാവനയെ തന്നെ ഉപാസനയെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ധ്യാനം, ദൃഢമായി ഭാവന ചെയ്യുക. അങ്ങനെ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ ഏതുവരെ മരണം വരെ അത് ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ ആ ഭാവനാ ബലം കൊണ്ട്, ആ ഭാവനയുടെ സംസ്കാരം അവന്റെ അന്തക്കരണത്തിൽ വരുന്നതുകൊണ്ട് ആ ഭാവനായുക്തമായ അന്തക്കരണം ആ ജീവനെ ബ്രഹ്മലോകത്തിലേക്ക് നയിക്കുന്നു. അതാണ് പറയുന്ന അവസാനം ഉച്ചി പൊട്ടി മേലോട്ട് പോകുന്നു എന്ന് പറയുന്നതാണ്. അത് അല്ല, അത്തരം മുക്തിയെക്കുറിച്ചല്ല പറയുന്നു. ചിലപ്പോൾ അങ്ങോട്ട് അത്രയും എത്തിയില്ലെന്നും വരുമ്പോൾ അവന്റെ ഭാവനയുടെ ദാർഢ്യം അനുസരിച്ചിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ സമ്പത്ത് മാത്രം ഇതം, ഈ ആത്മോപദേശം എന്ന് പറയുന്നത് കേവലം ഒരു സമ്പത്താണെന്ന് വരും, ഒരു ഉപാസനയാണെന്ന് വരും. ആത്മോപദേശം എന്ന് പറയുന്ന ഒരു ഉപാസനയല്ല, അത് തത്വഗ്രഹണമാണ്. അതിന് യാതൊരു തരത്തിലുള്ള ഭാവനയില്ല. ആ ഗ്രഹണത്തിന് ശേഷിയില്ലാത്തവന്, ബോധിക്കാൻ ശേഷിയില്ലാത്തവന് ചിലപ്പോൾ ഇരുന്ന് അവനോട് പറയുന്നിരുന്ന് ഭാവന ചെയ്യുക, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, നാക്കുകൊണ്ട് ചൊല്ലുക, മനസ്സിൽ അതിന്റെ അർത്ഥത്തെ ചിന്തിക്കുക, രാവും പകലും അതേ എന്ന് ചെയ്യുക. കാരണം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ പിന്നെ വേറെന്താ ചെയ്യുന്നു? പിന്നെ ഒരു ഉപായവും, അവൻ മുമുക്ഷുവാണ്, അവന് മോക്ഷത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ അവനോട് ഇത് പറഞ്ഞു കൊടുക്കാനേ പറ്റും. ഉപാസനയല്ല, അവനൊരു ദൃഷ്ടാന്തമായിട്ടാണ് പ്രാണ ഉപാസനയെ കുറിച്ച് പറഞ്ഞത്. എന്താണ് അന്യഥ, ഇത് ഗ്രഹണമല്ല എങ്കിൽ, ഉപദേശത്തിൽ നിന്ന് ഗ്രഹിക്കുന്ന ഒന്നല്ല, പരമാർത്ഥ ബോധം എന്ന് ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അമുഖ്യത്തിൽ മുഖ്യത്തെ പറയുന്നു. ഇവിടെ എന്തുവരും? ജഡത്തെ ഉപദേശിക്കുന്നു ആത്മാവായി. താൻ സ്വയം ചേതനനാണെന്നവന് ബോധമുണ്ട്, ഈ പറയുന്ന സാഖ്യനും ബോധമുണ്ട്. താൻ പുരുഷനാണെന്നവന് ബോധമുണ്ട്, എന്നാലും എന്ത് ചെയ്യുന്നു? അവൻ തന്റെ തന്നെ ജഡമായിരിക്കുന്ന പ്രകൃതിയെ, അതാണ് പരമാർത്ഥമെന്ന് ഉപാസിച്ചു കഴിഞ്ഞു. ഇവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ്? താനാണ്. ഭോഗവും അപവർഗവും സംഖ്യനെ സംബന്ധിച്ച് ആർക്കാണ്? തനിക്കാണ്, പുരുഷനായ തനിക്കാണ്. ഇവിടെ പ്രധാനം താൻ തന്നെയാണ്, പ്രധാനി പ്രാധാന്യം തനിക്ക് തന്നെയാണ്. അവൻ തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ജഡത്തെ പരമാർത്ഥമെന്ന് കരുതിയാൽ അതിനെ തത്വജ്ഞാനമെന്ന് പറയാൻ പറ്റില്ല. അമുഖ്യമായ ഒന്നിനെ മുഖ്യമായി കരുതുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. താൻ പ്രാണനല്ല, പ്രാണനല്ലാത്ത തന്നെ പ്രാണമാണെന്ന് ഭാവന ചെയ്താൽ അത് ഉപാസനയാവും. രണ്ടുമുള്ള ആ ഭേദത്തെ വ്യക്തമായി ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അമുക്കേ സത് ആത്മതത്വ ഉപദേശം, അതാണ് സത്ത്, അതാണ് സ്വരൂപം, അല്ലെങ്കിൽ അതാണ് ആത്മതത്വം, സ്വരൂപതത്വം അതാണ്, സ്വരൂപമായിരിക്കുന്ന തത്വം അതാണ്, സ്വരൂപത്തിന്റെ തത്വം അതാണ്. എന്താണ് സദേവ എന്ന് പറഞ്ഞ ആ സത്ത്? അഹമുക്തം അസ്മി എന്ന് പറയുന്ന പോലെ അത് കേവലം ഒരു ഉപാസനയായി പോവും. എന്ന് പറഞ്ഞാൽ ഇത് സമ്പദ് മാത്രം ഇതം ഇവിടെ ഉപദേശിച്ചത് തത്വമസി എന്ന് ഉപദേശിച്ചത് കേവലം ഒരു സമ്പത്താവും ഉപാസനയാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനിത്യഫലം, അതിന്റെ ഫലമായി കിട്ടുന്നത് നിത്യമല്ല. ക്ഷീണി പുണ്യ മർത്യലോകം വിശന്തി ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതിന്റെ ഫലത്തെയൊക്കെ അനുഭവിച്ച് തിരിച്ചു വരേണ്ടി വരും. തത്ര മോക്ഷ ഉപദേശം എന്ന ഉപപദ്യത അവിടെ അത്തരമൊരു ഉപദേശത്തിൽ അമുഖ്യമായിരിക്കുന്ന ജഡമായിരിക്കുന്ന പ്രധാനത്തെ ഇവിടെ സ്വരൂപമായിട്ട് ഉപദേശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ മോക്ഷോപദേശത്തിൽ അത് വ്യർത്ഥമായി പോകും. വീണ്ടും സംസാരത്തെയാണ് ഉപദേശിക്കുന്നു. സംസാരത്തെ ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ, അതൊരു ഉപദേശം കൂടാതെ തന്നെ സിദ്ധമായിരിക്കുന്നു, തനതിൽ പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതല്ല എന്നർത്ഥം. അതുകൊണ്ട് തസ്മാ സദ് അണിമനി ആത്മശബ്ദസ്യ ഗുണത്വം അതുകൊണ്ട് പറയുന്നു. മുഖ്യമായതെന്തോ പ്രധാനമായതെന്തോ പ്രധാന പരിഗ്രഹന്യായം എന്ന് പറയും, ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളയുക. ആദ്യം കുറച്ചു കാലം ഉപാസിക്കാം, പിന്നീട് ശരിയിലേക്ക് വരാം, അതിന്റെ ആവശ്യമില്ല. പ്രധാനമേത് എന്ന് ഒരുവനും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പ്രധാനത്തെ സ്വീകരിക്കണം, പിന്നെ അപ്രധാനമായ സ്വീകരിക്കേണ്ട ആവശ്യം തോന്നുന്നു. സാധാരണ വിവേകി അതിനെയാണ് സ്വീകരിക്കുന്നത്. കല്ലും കരിക്കട്ടയും മണ്ണും രത്നവും എല്ലാം ഒന്നും പോവച്ചു. അപ്പൊ രത്നത്തെ ആവശ്യമായിട്ടുള്ളവൻ ഏതെടുക്കും? ആദ്യം കുറച്ച് കല്ല് സ്റ്റോക്ക് ചെയ്യാം, പിന്നെ കുറച്ച് കരിക്കട്ട സ്റ്റോക്ക് ചെയ്യാം, അവസാനം രത്നം എടുക്കാമെന്ന് വിചാരിക്കും. വിവേകമില്ലാത്ത വിചാരിക്കും കല്ലെടുത്ത് വെച്ചാലും എന്തെങ്കിലും ഉപയോഗം വരും, അതുകൊണ്ട് ആദ്യം അത് കുറച്ച് സ്റ്റോക്ക് ചെയ്യാം, അവസാനം രത്നം എടുക്കും. രത്നം കൊണ്ട് കല്ലും നേടാമെന്നുള്ള കാര്യം അവൻ ചിന്തിക്കാൻ പോകത്തില്ല. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് പ്രധാനമായതെന്തോ അതിനെ ഗ്രഹിക്കുക, മുഖ്യമായതെന്തോ അതിനെ ഗ്രഹിക്കുക. മുഖ്യം ഇവിടെ എന്താണ്? തത്വഗ്രഹമാണ്. തത്വത്തെയാണ് നേരിട്ട് ഉപദേശിച്ചത്, തത്വത്തെയാണ് ആവർത്തിച്ചത്, തത്വത്തിനാണ് യുക്തികളെ പറഞ്ഞത്. ആ തത്വത്തെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രുതി പറയുന്നത് വിജ്ഞവും അവനത് ബോധിച്ചിരിക്കുന്നു. പിന്നെ അവിടെ സംസാരത്തെക്കുറിച്ചോ ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ യാതൊരു ചോദ്യവുമില്ല, യാതൊരു ആശങ്കകളുമില്ല. തൻസ്തി പ്രത്യാപികസന്തി ഏകൈച്ച മഹനോജന അതെല്ലാം അവിടെ പറയുന്നുണ്ട്. മറിച്ചാണെങ്കിൽ തത്വത്തെ ഉപദേശിക്കുകയും തത്വത്തെ ശ്രവിക്കുകയും ചെയ്യുന്ന ഒരുവൻ തത്വമല്ലാത്തതിന് അതത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഉപാസനയും മറ്റും സ്വീകരിക്കുകയാണെങ്കിൽ അവൻ ആത്മഹന്താവാണ്. അതാണ് ആത്മഹനനം, കെട്ടിത്തൂങ്ങുന്നതല്ല. ആത്മഹത്യ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ കെട്ടിത്തൂങ്ങേണ്ടി വരുന്നു, അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ആ തത്വത്തെ ഗ്രഹിക്കുന്നില്ല, തത്വമല്ലാത്ത കാര്യങ്ങളിൽ പോകും. അവിടെ അവന് ആത്മശാന്തി കിട്ടത്തില്ല. പിന്നെ മറ്റു വഴികളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നു? ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞു. ഈ ഭാഗം ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഏകീച്ച ആത്മഹനോചന ആരാണ് ആത്മഹത്യ ചെയ്യുന്നവര്. ചെറു വിചാരിക്കും എന്താണ് സന്ദർഭത്തിലല്ലാതെ ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്തതെന്ന് ചിലെങ്കിലും ചിന്തിച്ചിരിക്കും. ഇനി നമ്മളെ വല്ലവരും ഉദ്ദേശിച്ചിട്ടാണോ? അങ്ങനെയൊന്നുമല്ല ഇവിടെ പറയുന്നു. വ്യാഖ്യാതാവ് പറയുന്നു ആത്മഹത്യയെക്കുറിച്ച്. അതങ്ങനെയാണ്, തത്വത്തെ വിടുന്നതാണ്. തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ തത്വത്തെ ഗ്രഹിക്കാതെ മറ്റ് സാധനാന്തരങ്ങളിലേക്ക് ഉപായങ്ങളിലേക്ക് പോകുന്നതാണ് ഇവിടെ പറയുന്നത്. ആത്മഹനന അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടിവിടെ ഉപാസന അല്ല, വ്യക്തമായി പറയുകയാണ്. തത്വമസി എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഉപാസനയല്ല, തത്വത്തെ ഗ്രഹിക്കുക ബോധിക്കുക അതാണ് പറയുന്നത്. അതുകൊണ്ട് സത് അണിമ അണിമനി ആത്മശബ്ദ ശബ്ദമെടുത്ത് അതുകൊണ്ട് അത് സത്താണ്. സദൈവ സൗമ്യ എന്നിടത്ത് സത്ശബ്ദം കുറഞ്ഞു പറഞ്ഞു, തത്വമസി എന്നിടത്ത് തത്ശബ്ദം കൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നു. അണിമ അത് സൂക്ഷ്മമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മശബ്ദം കൊണ്ട് സ്വരൂപത്തെ തന്നെ ഗ്രഹിക്കണം. തന്റെ വിഷയമായിരിക്കുന്ന പ്രകൃതിയല്ല, ജഡപ്രകൃതിയല്ല ഗ്രഹിക്കേണ്ടത്, താനായിരിക്കുന്ന തത്വത്തെയാണ് എന്നാണ്. ഇതെല്ലാം ഇത്രയും വിശദീകരിച്ച് എന്താണ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം മനസ്സിൽ. പൂർവക്ഷി പറയുമ്പോൾ വളരെ സാമർഥ്യത്തോടു കൂടി പറയും. പൂർവക്ഷം കേട്ടുകഴിഞ്ഞാൽ നോക്കുന്നു അതിലാണ് കൂടുതൽ യുക്തി എന്ന്. സിദ്ധാന്തത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതുവരെ അതിന് കൂടുതൽ നമ്മൾ വെയിറ്റ് കൊടുക്കുക, അതാണ് ശരി എന്ന്. മുമ്പ് എന്താ പറഞ്ഞത്? ഭൃത്യേതു സ്വാമി ഭൃത്യ ഭേദസ്യ പ്രത്യക്ഷത്വ ഉപന്നോ ഗുണ ആത്മശബ്ദോ മമ ആത്മാ ഭദ്രസേനൈരി. രാജാവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയെ കുറിച്ച് പറയുന്നു, ഇവനാണ് എന്റെ ആത്മാവ്, തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്, തന്റെ ജയം ഇവനാണ് ഉണ്ടാക്കിയത്, തന്റെ പരാജയം ഇവനാണ് ഒഴിവാക്കിയത്. എന്താണ് അവിടെ സന്ധി സംഭാഷണമെല്ലാം നടത്തി അങ്ങനെ തനിക്ക് വേണ്ടി സർവപ്രകാരത്തിൽ ഉപകരിക്കുന്ന ഒരുവനെ കുറിച്ച് പറയുന്നു. സാധാരണ നമ്മൾ എല്ലാവരും പറയാറുണ്ട്, ഇവൻ എന്റെ ആത്മാവാണ്, എന്റെ പ്രാണനാണ്. അങ്ങനെ പറയുന്നിടത്ത് ശരിയാണ്, അവിടെ ഗുണമാണ്, ആത്മശബ്ദത്തിന് ഗുണാർത്ഥമാണ്, തന്നിലാണ്, തന്റെ സ്വരൂപമെന്നാണ് ആത്മശബ്ദത്തിന്റെ അർത്ഥം. ആ സ്വരൂപം എന്ന് പറയുന്ന അർത്ഥത്തെ വിട്ടിട്ട് അന്യനിൽ ആത്മശബ്ദം ഉപയോഗിക്കുന്നു, അന്യൻ തന്റെ സ്വരൂപമല്ല. അപ്പോൾ ആത്മശബ്ദത്തിന്റെ മുഖ്യാർത്ഥമായ സ്വരൂപത്തെ വിട്ടിട്ട് വേറൊരർത്ഥത്തെ ഭദ്രസേൻ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചു. അതുകൊണ്ട് ഗൗണം ആകാം ആത്മശബ്ദത്തിനും അതിന് സമാനം പറയുന്നു, അത് ശരിയല്ല. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? കാരണം അവിടെ ഭേദം പ്രത്യക്ഷ സിദ്ധമാണ്. രാജാവ് സ്വയം പറയുന്നു ഞാൻ വേറെയാണ്, ഇവൻ മന്ത്രി വേറെയാണ്. അങ്ങനെ ഭേദം പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്നിടത്ത് ഒരു ശബ്ദം തന്നെ മുഖ്യമായി ഒന്നിലും ഗൗണമായി മറ്റൊന്നിലും പ്രയോഗിക്കാം. അവിടെ ഞാൻ എന്ന് പറയുമ്പോൾ മുഖ്യമായി എന്നിലും, പിന്നെ ഇതായിരിക്കുന്നവൻ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ഗുണമായി മറ്റൊന്നിനും പ്രയോഗിക്കുക. എന്തുകൊണ്ട്? അവിടെ ഭേദം പ്രത്യക്ഷസിദ്ധമാണ്. ഗുണപ്രയോഗങ്ങൾ വരുന്നിടത്തെല്ലാം ഇത് പറയും. എവിടെയാണോ ഭേദം പ്രത്യക്ഷസിദ്ധമായിരിക്കുന്നത് അവിടെ മാത്രമേ ഗുണപ്രയോഗം സാധ്യമാവൂ. സിംഹവും മാണവക എന്ന് പറയുന്നിടത്ത് അത് തന്നെ, സിംഹവും മാണവകനും സിംഹവും ബ്രഹ്മചാരിയും വേറെ വേറെയാണ് എന്ന് പ്രത്യക്ഷമായ ബോധമുള്ളിടത്ത് സിംഹത്തിന്റെ ശൗര്യാദി ഗുണങ്ങൾ ബ്രഹ്മചാരിയിലും കാണുന്നത് കൊണ്ട് ആ ബ്രഹ്മചാരിയെ സിംഹം എന്ന് വിളിക്കുന്നു. ഭേദമുള്ളിടത്തെ അത് സാധ്യമാകും. അതുപോലെ ഇവിടെയാകാം. രാജാവിനെയും മന്ത്രിയെ സംബന്ധിച്ചു പോകാം. പക്ഷേ ഉപദേശിക്കുന്നവിടെ എങ്ങനെയാണോ ആത്മാ, അത് നിന്റെ സ്വരൂപമാണ്. പിന്നെ ഇവിടെ ഭേദ ബുദ്ധിക്ക് വേണ്ടി ഏത് വാക്കാണുള്ളത്? ഇതുവരെ ഏതാണോ വിശദീകരിച്ചത്, സൗഷുപ്തമായ സ്വരൂപമായും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സ്വരൂപമായിട്ടും എല്ലാം ഏതൊന്നിനെയാണോ വിശദീകരിച്ചത് അത് നിന്റെ സ്വരൂപമെന്നാണ്. ഇവിടെ ഭേദത്തിന് വഴിയില്ല, അത് സർവസ്വരൂപം എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഭേദത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ഒരു അടയാളങ്ങളുമില്ല. അതുകൊണ്ട് ഇവിടെ ഗുണം എന്ന് പറയാൻ പറ്റില്ല. ഭൃത്യ ഏതു ഭൃത്യനാണെങ്കിലോ സ്വാമി ഭൃത്യ ഭേദസ്യ, സ്വാമിയും ഭൃത്യനും തമ്മിലുള്ള ഭേദം പ്രത്യക്ഷത്വം, അതായത് പ്രത്യക്ഷസിദ്ധമാണ്. ഉപമനോ ഗുണ ആത്മശബ്ദോ, അവിടെ ആത്മശബ്ദം ഗുണമായി പ്രയോഗിക്കുക. മമ ആത്മാ ഭദ്രസേന ഇരി മുമ്പ് പറഞ്ഞതുപോലെ ഭദ്രസേനൻ എന്റെ ആത്മാവാണ്, എന്റെ പ്രാണനെന്നെല്ലാം പ്രയോഗിക്കാം. അത് മാത്രമല്ല അഭിജ ക്വചിത് ഗുണശബ്ദോ ദുഷ്ടീതി നേതാവത ശബ്ദ പ്രമാണക അർത്ഥേ ഗുണി കൽപ്പന ന്യായ സർവത്ര അനാശ്വാസ പ്രസംഗ പറയുന്നു. ചില ശബ്ദങ്ങൾ ചില സ്ഥലത്ത് ഗുണമായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുവെന്ന് പറഞ്ഞ് സർവത്ര ഏത് ശബ്ദവും ഗുണാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ വാഗ്വ്യവഹാരത്തിൽ ആർക്കും തന്നെ വിശ്വാസമില്ലാതെ വരും. ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇന്നതാണെന്ന് ആർക്കും ഉറപ്പിക്കാൻ പറ്റത്തില്ല. അർത്ഥം നിശ്ചയം കിട്ടാതെ പോകും. സർവത്ര ഗുണാർത്ഥത്തെ സ്വീകരിക്കാൻ പോയാൽ ഒരു കാര്യത്തിനും ഒരു വാലും തുമ്പും ഇല്ലാതെ ആയിപ്പോവും. അയാൾ പറഞ്ഞതിന്റെ എന്താ താല്പര്യം? അങ്ങനെ ചിലർക്ക് ചില ദോഷമുണ്ട്. അതാണ് ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരിട്ടുള്ള അർത്ഥത്തെ ഗ്രഹിക്കില്ല. അയാൾ പറഞ്ഞ് ഇന്ന അർത്ഥത്തിലായിരിക്കും, അയാൾ പറഞ്ഞ് വേറെ അർത്ഥത്തിലായിരിക്കും എന്നിങ്ങനെ ഭാവന ചെയ്യും. ഭാവന ചെയ്തിട്ട് അയാൾ ഒരു പക്ഷേ നല്ലതായിരിക്കും പറഞ്ഞ് ഇയാളുടെ ഭാവനയിൽ അത് ചീത്തയാകും. അതുകൊണ്ട് സാധാരണഗതിയിൽ സാധാരണ നമ്മുടെ വ്യവഹാരത്തിൽ തന്നെ ആൾക്കാർ പരസ്പര ചർച്ചത്തിൽ ശത്രുതി ഉണ്ടാക്കാറുണ്ട്. അയാൾ പറഞ്ഞതിൻ്റെ താല്പര്യം വേറെ ആയിരിക്കും. ചിലരുടെ സ്വഭാവമാണ് ഇങ്ങനെ വളഞ്ഞ് ചിന്തിക്കുക, താല്പര്യത്തെ ചിന്തിക്കുക. അത് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഇവന്റെ ഉള്ളിലിരിക്കുന്ന ഉദ്ദേശങ്ങൾ മറ്റവനിൽ ആരോപിക്കുകയാണ്. ഇവന്റെ ഉള്ളിലിരിക്കുന്ന വക്രതകളെല്ലാം മറ്റുള്ളവനും ആരോപിക്കുകയാണ്. അതുകൊണ്ട് വിപരീതാർത്ഥത്തെ ഭാവന ചെയ്തിട്ട് അതാണ് പറയുന്ന വ്യവഹാരത്തിൽ അനാശ്വാസം വരും, വാക്വ്യവഹാരം അസാധ്യമായി തീരും. എന്തു പറഞ്ഞാലും വിപരീതാർത്ഥത്തെ ഗ്രഹിക്കും. നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാണ്. എനിക്കെന്തോ ദുഃഖം വരാൻ പോകുന്നു, ഉദ്ദേശിച്ചിട്ടാണ് സുഖമാണോ എന്ന് ചോദിച്ചത്. കുഴപ്പമാണ്, ഉടനെ വ്യാഖ്യാനിക്കും. ഈ പറഞ്ഞാൽ സ്വപ്നം പോലും കണ്ട കാര്യം എനിക്കത്തില്ല. അതാണ് നമ്മൾ സാധാരണ ഇങ്ങനെ വാക്കുകളെ വ്യാഖ്യാനിച്ച് സംതൃപ്തി അടയുന്നവരാണ്. നമ്മളൊരു സ്വഭാവം തന്നെ അതാണ്. എന്തുകൊണ്ടാണ് നേരർത്ഥം ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയില്ല? മനസ്സങ്ങനെ ആയിപ്പോയി. മനസ്സ് ഭാവനാലോകത്തിലാണ്. മനസ്സ് നേരെയാണെങ്കിൽ ഇവിടെയൊക്കെ വരും? ആവശ്യമില്ല, വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നു, മനസ്സ് തേടുന്നു. എന്താണ് സത്യത്തെ തേടുന്നു മനസ്സ്, അത് വികൃതമായ വഴിക്ക് സഞ്ചരിക്കത്തില്ല, വളഞ്ഞ വഴിക്ക് സഞ്ചരിക്കത്തില്ല. സത്യത്തെ തേടുന്നു മനസ്സ്, അത് സത്യത്തിന്റെ സാമീപ്യത്തിൽ സത്യത്തെ തന്നെ ഗ്രഹിക്കും. ഇതാണ് ഞാൻ ചോദിച്ചത്. ഒരു പ്രത്യേകിച്ചും ഒരു മഹാത്മാവിന്റെ സാന്നിധ്യത്തിൽ, ഒരു സത്വപുരുഷന്റെ സാമീപ്യത്തിലിരിക്കുന്ന മനസ്സ് അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ നിങ്ങളിപ്പെടത്തില്ല. അങ്ങനെ പെടുന്ന മനസ്സാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്നതിന് അത് യോഗ്യമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. താല്പര്യം അങ്ങനെയുള്ള മനസ്സാണ് ആ മഹത്തുക്കളിലും ദോഷാരോപണത്തെ ചെയ്യുന്നത്. അത് നേർബുദ്ധിയുള്ളവർക്കുള്ള സ്ഥാനമാണ്. മഹത്തുക്കളുടെ സാമീപ്യം എന്ന് പറയുന്നത്, സന്നിധി എന്ന് പറയുന്നത് നേർബുദ്ധിയുള്ളവർക്കുള്ളതാണ്. അത് അവിടുത്തെ ഉപദേശങ്ങളെ നേരർത്ഥത്തെ കാണേണ്ട മനസ്സാണ്. പക്ഷെ എന്തെങ്കിലും പുണ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ പുണ്യത്തിന്റെ ഫലമായി മഹാത്മാക്കളുടെ സന്നിധിയിൽ അങ്ങനെയുള്ള മനസ്സുകളും വന്നു ചേരും. വ്യക്തിയല്ല വരുന്ന മനസ്സാണ്. ആ സാമീപ്യത്തിൽ വന്നിട്ട് പിന്നെ അവിടെ അബദ്ധസഞ്ചാരത്തിലേക്ക് പോകും. അതാണ് എന്റെ ചോദ്യത്തിന്റെ താല്പര്യം. ചിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് വരാൻ പാടില്ല. വെളിച്ചത്തിന്റെ സമീപത്തിൽ അന്ധകാരത്തിന് സ്ഥാനമില്ല. പക്ഷെ അവിടെയും നമ്മൾ കാണാറുണ്ട് അന്ധകാരം. വിളക്കിന്റെ ചുവട്ടി നോക്കി കാണും ചെറിയൊരു നെല്ല്. അതുകൊണ്ടാണ് പറയുന്നത് അത് വരാൻ അർഹതയില്ലാത്തതും വരും. അതിൻ്റെതായ ദോഷങ്ങളും സംഭവിക്കും. അപ്പോൾ ഇവിടെയും ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നേരർത്ഥത്തെ ഗ്രഹിക്കുക, മഹാത്മാക്കളുടെ ഉപദേശമെല്ലാം നേരിട്ടാണ്, അതിൽ സ്വന്തം വക്രബുദ്ധി ഉപയോഗിക്കരുത്, വിപരീത അർത്ഥത്തെ ഗ്രഹിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ അല്ലാത്ത മനസ്സ് എത്തിച്ചേരുമോ? എത്തിച്ചേരും, പൂർവ്വ പുണ്യം കൊണ്ട് എത്തിച്ചേരും. എന്തിനത് എത്തിച്ചേരുന്നു? അതിന് പരിഹരിക്കാൻ വേണ്ടി. ആ ദോഷത്തെ പരിഹരിക്കാൻ വേണ്ടി അല്ല. അത് ശുദ്ധമാണെങ്കിൽ പിന്നെ ആ മനസ്സിന് പോക്ക് വരവില്ല. അത് നിത്യ നിർമ്മലമാണെങ്കിൽ പിന്നെ എവിടെ പോകാനാ? എവിടത്തും പോകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ചോദിച്ചത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ആ സത്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള അക്ഷമത മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ആ മനസ്സിന് പോക്ക് വരവില്ല. മറിച്ചുള്ള മനസ്സിലാണ് ഈ പോക്ക് വരവ് സംഭവിക്കുന്നത്. അപ്പോ ആ പറഞ്ഞതിൻ്റെ ഈ നേരർത്ഥത്തെ ഗ്രഹിക്കണം. നമ്മൾ പറയുന്നത് നേരിട്ടാണ്, ഇവിടെ ഉപദേശിക്കുന്നത് നേരിട്ടാണ്. ഇവിടെ ശ്രുതി തന്നെ പറയുന്നു, ശ്രുതിയുടെ മഹാനായ വ്യാഖ്യാതാവ് തന്നെ പറയുന്നു, ഈ പറയുന്നതിനൊക്കെ വിപരീത ബുദ്ധികൾ വിപരീതമായി ഗ്രഹിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്താലും ഇത് കേട്ടിട്ട് മുറി പോയിരുന്ന് ഗവേഷണം നടത്തുന്നവരുണ്ട്. അതിലെന്തെങ്കിലും വളഞ്ഞ വഴികൾ കിടപ്പുണ്ടോ? അതല്ല പറയുന്നത്. എന്താണ് ഇവിടെ ശ്രുതിയുടെ വാക്യമാണ്, നേരർത്ഥമാണ് പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിൽ നേരർത്ഥമേ വരും, മറ്റൊന്നും വരത്തില്ല. അതിനെ നേരായി തന്നെ ഗ്രഹിക്കണം. പക്ഷെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? വിപരീതമായും ഗ്രഹിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മോക്ഷോപദേശമാണ്, അത് യുക്തമായിരിക്കണമെങ്കിൽ എന്ത് വേണം? നേരിട്ട് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുക. അതിൽ പിന്നെ കൽപ്പനകളും തൻ്റെ ഭാവനകളും തൻ്റെ പാപഫലങ്ങളെയൊന്നും അതിൽ കൂട്ടിച്ചേർക്കാതിരിക്കുക എന്നർത്ഥം. മഹാത്മാക്കളിൽ അവരുടെ ഉപദേശങ്ങളിൽ ദോഷാരോപണങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഉപദേശം എന്ന് പറയുന്നു. ഉപദേശത്തിൽ ചെയ്യുന്നത് ഉപദേഷ്ടാവിൽ ചെയ്യുന്നത് രണ്ടുപേരുപോലെ തന്നെയാണ്. തസ്മന്ന സദാണിമനി ആത്മശബ്ദസ്യ ഗുണത്ത്. അതുകൊണ്ട് ഇവിടെ എന്താണ് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആത്മശബ്ദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അത് സൂക്ഷ്മമാണ്, അതിനെ ഗ്രഹിക്കുന്നതിന് ചിലപ്പോൾ പ്രയാസം വരും. അത് ഗ്രഹിക്കുന്നതിന് പ്രയാസമായതുകൊണ്ടല്ല ഈ പറയുന്ന പാപഫലം തന്റെ അന്ധക്കരണത്തിയിരിക്കുന്നതുകൊണ്ടാണ്. അത് സ്വയം അപരോക്ഷമായിരിക്കുന്നത് എങ്ങനെയാണ്? അത് ദുർഗ്രഹമായി തീരുന്നു. അന്ന തത്വം ദുർഗ്രഹമാണെന്ന് ചിലടത്ത് പറയും ഭാഷകാരൻ. അത് അധികാരിയുടെ ഭേദമനുസരിച്ച് പറയുന്നതാണ്. തത്വത്തിൽ എന്തെങ്കിലും ഭേദമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് ആത്മശബ്ദസ്യ എന്ന ഗൗണത്വം, ആത്മശബ്ദത്തിൽ ഗൗണത്വമില്ല. ഭൃത്യേത് സ്വാമി ഭൃത്യ ഭേദസ്യ പ്രത്യക്ഷത്വന്ന് ഗൗണ ആത്മശബ്ദവും മമാത്മാ ഭദ്രസേന ഇതി അഭിജത ക്വചിത് ഗൗണശബ്ദോ ദുഷ്ടയിതി. ചില സ്ഥലത്ത് എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരമാർത്ഥമല്ലാതെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മൾ തമാശ പറയുമ്പോൾ ചിലപ്പോൾ കള്ളം പറയാറില്ലേ, അതുപോലെ അത് കള്ളം പറയണമെന്നുള്ള വാശി കൊണ്ടോ കള്ളം പറഞ്ഞ് എന്തെങ്കിലും നേടണമെന്നുള്ള കാര്യം കൊണ്ടോ അല്ല. ചിലർ വിനോദത്തിന് വേണ്ടി പറയുമ്പോൾ അതും പറയാതിരിക്കുന്നതല്ലാണ്, എന്നാലും പറയാറുണ്ട്. അതുപോലെ ചിലയിടത്തും എന്താണ് ഗൗണ ശബ്ദം ചിലടത്ത് കാണുന്നുണ്ട്. ഏതാവത ശബ്ദ പ്രമാണക അർത്ഥേ, അതുകൊണ്ട് ശ്രുതി പ്രമാണമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ പറയുന്നിടത്ത് ഗുണി കൽപ്പന ന്യായ ഗൗണമായ കൽപ്പനകൾ ഭാവനകൾ ഒരിക്കലും അരുത്. അതിൽ യാതൊരു യുക്തിയുമില്ല. അതുകൊണ്ട് തത്വത്തെ ഗുരുയുടെ ശ്രുതിവാക്യത്തിലൂടെ നേരിട്ട് ബോധിപ്പിക്കുന്നു. ശ്രോതാവ് എന്തിനാണോ ബോധിപ്പിക്കുന്നത് അതിനെ നേരിട്ട് ഗ്രഹിക്കുക. സ്വന്തം ഭാവനകളൊന്നും അതിൽ കൂട്ടിച്ചേർക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവത്ര അനാശ്വാസ പ്രസംഗ, നിനക്ക് ഒരിടത്തും രക്ഷയില്ല, നീ എവിടെ പോയാലും നന്നാകത്തില്ല, അനന്തകൃതം പറഞ്ഞിരിക്കുന്നു. ഒരു ഗുരുവിനെ വിട്ട് വേറൊരു ഗുരുവിനെ മാറ്റിയെടുത്തെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും പറയുന്നുണ്ട്, വാക്വ്യവഹാരം തന്നെ അസാധ്യമായി പോകും. എന്താണോ അതിന്റെ ശരിയായ താല്പര്യത്തെ ഗ്രഹിച്ചു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രുതി ഇവിടെ തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ഉപദേശിക്കുന്നത് നേരർത്ഥത്തെയാണ്. അതിൽ ഭാവനകളൊന്നും കൂട്ടിച്ചേർക്കണ്ട, അതിന് നേരിട്ട് തന്നെ ഗ്രഹിക്കാൻ ശ്രമിക്കുക. ശുദ്ധമായ ഹൃദയം കൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അവന്റെ ഉള്ളിൽ ആ തത്വം പ്രകാശിക്കും. ഒരു വളഞ്ഞ വഴിയും അവിടെ ആവശ്യമില്ല. ഇനിയും യത്തുക്തം ചേതനാചാതനയോ സാധാരണ ആത്മശബ്ദ കർദ്ദുജ്വലനയോരിവ ജ്യോതിശബ്ദ ഇതി. അല്പ സാങ്കേതികമായ വിശദീകരണമാണ്. കാരണം ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഉപനിഷത്തിനെ ആശ്രയിച്ചിട്ടാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദമാണ്. അക്കാര്യത്തിൽ നീ ശബ്ദമൊന്നും വേണ്ട. ചിലരൊക്കെ പറയുന്നുണ്ട് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദമല്ല, ശ്രുതിയല്ല, അതൊന്ന് ശ്രദ്ധിക്കാനേ പോകരുത്. കർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലേ വേദമാകും, തത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ വേദമാകത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന വൃഢികൾ ഈ ഭൂലോകത്ത് ഇപ്പൊ നമ്മുടെ കാലത്തും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ എന്തോ ഒരു കഷ്ടകാലമാണ്. എന്താ കഷ്ടകാലം? അതൊക്കെ കേൾക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രാമാണികന്മാരായ ആചാര്യന്മാര്, ശങ്കരാചാര്യരും മധ്വാചാര്യരും രാമാനുജാചാര്യരും പോലെയുള്ള എത്രയോ ആചാര്യന്മാര്, വല്ലഭനും എല്ലാം പറഞ്ഞാണ് ഇത് ശ്രുതിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് ചില ഇനാം പേച്ചുകൾ എഴുതിവിടുന്നു. എന്താ എന്റെ അർത്ഥമെന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും ശ്രുതിയല്ല. ഈ അടുത്ത ദിവസം ഞാൻ വായിച്ചു, ചിരിക്കണമെന്നും കരയണമെന്നും തോന്നി, രണ്ടും ചെയ്തില്ല. അപ്പോൾ കാര്യമില്ലല്ലോ, പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് ഇത് ശ്രുതിയാണോ ഈ പറയുന്നത്? വേദമാണ്. അപ്പോൾ വേദത്തിൽ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വൈദികമായ ശബ്ദങ്ങളുടെ ശരിയായ താല്പര്യത്തെ കണ്ടെത്തണം. അപ്പോൾ അതിൽ വിവരമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, നമ്മുടെ ഭാഷകാരം മാത്രമുണ്ട്. അവരെല്ലാം അത് ചോദ്യം ചെയ്യും. ജൈമിനിയുണ്ട്, ജൈമിനി ചോദിക്കും, നിങ്ങളെന്തിനാ അർത്ഥമെടുത്ത്? യാസ്കൻ ഉണ്ടവിടെ, യാസ്കൻ പറയും എങ്ങനെ അർത്ഥമെടുത്ത്. അങ്ങനെ എത്ര പേരുണ്ട് ഇവിടെ തന്നെ. 10-12 ആചാര്യന്മാര് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭാഷയൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, പ്രഗത്ഭന്മാരായ ആൾക്കാർ. അപ്പൊ താൻ പറയുന്ന താല്പര്യങ്ങളാണ് ശ്രുതിയുടെ എന്നുള്ള അവരെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വാഗ്വ്യവഹാരത്തിന്റെ ശബ്ദപ്രയോഗത്തിന്റെ സാമാന്യമായ നിയമങ്ങളെ എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞല്ലോ, ഏത് പറഞ്ഞാലും ഗുണം ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന്റെയും നേരായ ബുദ്ധി ഉണ്ടാകത്തില്ല, എല്ലായിടത്തും വിപരീത ബുദ്ധി ഉണ്ടാകും. ഒരാളൊന്ന് പറയും, നമ്മൾ വേറെ നിഗ്രഹിക്കും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് ശ്രുതിയുടെ അർത്ഥത്തെ എടുക്കുന്നിടത്ത് പാലിക്കേണ്ടതായ സാമാന്യ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഞാനിത് വ്യാഖ്യാനിക്കുന്നതെന്ന് ഭാഷകാരൻ പറയുകയാണ്. അത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിനുള്ള ബോധം തന്നെ നമുക്കില്ല, നമ്മളെപ്പോലെയുള്ളവർക്ക്. കാരണം അത്രയ്ക്കുള്ള വിവരം നമുക്കില്ല ശബ്ദത്തെക്കുറിച്ച്, ശ്രുതിയെ സംബന്ധിച്ചും മറ്റും. അതുകൊണ്ട് ചിലപ്പോൾ ഇത് പറയുന്നിടത്ത് ചിലർക്ക് മനസ്സിലായില്ലെന്ന് വരും. അത് എഴുതിയാളുടെ കുറ്റമല്ല. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ ആ വിഷയത്തെ ഇവിടെ എടുത്ത് പറയുന്നു. തസ്മാത് ഛേദന വിഷയ മുഖ്യാത്മശബ്ദശ്ചേ ഛേദനത്തുപചാരാത് ഭൂതാദിഷു പ്രയുജ്യത്തെ ഭൂതാത്മാ ഇന്ദ്രിയാത്മാ. അതുകൊണ്ട് ആത്മശബ്ദം എന്ന് പറയുന്നത് സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ശ്രോതാവിന്റെ സ്വരൂപമാണ്. ആ ശ്രോതാവ് എന്ന് പറയുന്ന പുരുഷനാണ്. അക്കാര്യം സംഖ്യന്മാർക്ക് സമ്മതമാണ്, സംഖ്യന്മാർക്കല്ലാത്തവർക്ക് സമ്മതമാണ്. ശ്രോതാവ് ചേതനനാണ്. അപ്പം എന്നിവിടെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. അത് ചേതനനെ ഉദ്ദേശിച്ചിട്ടാണ്, ജഡമായ ഒന്നിനെ ഉദ്ദേശിച്ചിട്ടല്ല. സാധാരണ ഇതൊന്നും സംഖ്യനും യോഗിയും ഒന്നുമല്ലാത്ത സാധാരണ പാമരനായ ഒരു മനുഷ്യനോട് ത്വം എന്ന് പറഞ്ഞു ഞാൻ എന്ത് വിരിക്കും, ഞാനെന്ന് പറഞ്ഞാൽ എന്താണോ, ഇത്ര അടി ഇത്ര നീളം വീതിയൊക്കെയുള്ള ഈ ഞാൻ എന്ന് വെച്ചാൽ അത് ശരീരനിഷ്ഠമായേ ഗ്രഹിക്കത്തുള്ളൂ. അത് കടന്നു പിന്നെ ശരീരത്തിൻ്റെ ഉള്ളിലേതാ ബുദ്ധി, അതിൻ്റെ ഉള്ളിലേതാ മനസ്സ്, അതിൻ്റെ ഉള്ളിലെന്താ ബോധം, അറിവ്, ഇതൊന്നും ആരും ചിന്തിക്കാൻ പോകത്തില്ല. അപ്പം സാമാന്യ ബുദ്ധി അനുസരിച്ചാണെങ്കിലും ത്വം എന്ന് അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ജഡത്തെ ഗ്രഹിക്കത്തുള്ളൂ. അതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ലോകത്തിലങ്ങനെ പ്രയോഗിക്കാറുണ്ട്, എങ്ങനെ ഭൂതാത്മാ ഇന്ദ്രിയാത്മാ എന്നെല്ലാം പ്രയോഗിക്കാറുണ്ട്. ഭൂതത്വം ഉദ്ദേശിച്ച് ഇന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. അവിടെയൊക്കെ നമുക്ക് പറയാം എന്താണ് ചേതന വിഷയവ മുഖ്യാത്മശബ്ദ. അചേതനമായ വസ്തുക്കളിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, അത് ആ വസ്തു എന്നുള്ള അർത്ഥത്തിലാണ്. ആത്മശബ്ദ ചേതനത്വ ഉപചാര ഭൂതാദിഷ പ്രയുജ്യത്തെ തസ്മാ ചേതന വിഷയേ ഏവ മുഖ്യാത്മ ശബ്ദ ശബ്ദ ചേതനത്വ ഉപചാര. മറ്റുള്ളവർ അങ്ങനെ പറയുന്നത് എന്താണ് പുസ്തകാത്മ എന്ന് വേണമെങ്കിലും പറയാം, മേശ ആത്മ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഭാഷാപ്രയോഗത്തിൽ ആത്മശബ്ദം പ്രയോഗിക്കാറുണ്ട്, ഏത് വസ്തുക്കളോട് ചേർത്തും പറയാം. എന്തുകൊണ്ടാണ് അവിടെ ചേതനത്വ ഉപചാര? പക്ഷെ അങ്ങനെ പറയുന്ന സന്ദർഭം കൂടെ നോക്കും. സാധാരണ അങ്ങനെ പറയുകയാണെങ്കിൽ ആത്മാന്ന് പറഞ്ഞാൽ വസ്തു എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ അവിടെ ആത്മാന്ന് പറഞ്ഞാൽ സ്വരൂപം എന്ന് തന്നെ എടുക്കണം. എന്തുകൊണ്ട്? ഈ സർവവസ്തുക്കളും ആത്മതാതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു, ചേതന താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് സർവവസ്തുക്കളും എന്താണ്? ചേതന സ്വരൂപമാണ്. ആർത്ഥത്തിൽ പറയുന്നതായി എടുക്കണം. സർവം ഖല്ലിതം ബ്രഹ്മ, ആത്മീയവേദം സർവം, ബ്രഹ്മേ വേദം സർവം. അപ്പൊ സർവത്തിനും ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. എന്താണ് ഈ സർവവും? തത് സ്വരൂപമാണ്, ചേതന സ്വരൂപമാണ്, ഈശ്വര സ്വരൂപമാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ശബ്ദപ്രയോഗങ്ങളെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ വരരുത്. ഭൂതാത്മാ ഇന്ദ്രിയാത്മാ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നിടത്ത് അർത്ഥത്തിലെടുക്കണം. എന്താണ് ചേതനത്വ ഉപചാരാത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ചേതനത്വത്തെ അവിടെ ഉപചാരമായി പറഞ്ഞിരിക്കുന്നത്, ചേതനനിൽ ആരോപിതമാണ് സർവം എന്നുള്ളതുകൊണ്ട് എവിടെയും സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞതുപോലെ എവിടെയും ആ ശബ്ദം പ്രയോഗിക്കാം. അതുകൊണ്ട് അങ്ങനെ ആത്മശബ്ദം കേട്ടതുകൊണ്ട് ആരും വിരളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അടുത്ത് പറയും, ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. ആ സാഹചര്യം, അടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ നേരിട്ട് ത്വം എന്ന് അഭിസംബോധന ചെയ്ത് ഉപദേശിച്ചിരിക്കുന്നുണ്ട്. ആ സത്ത് അല്ലെങ്കിൽ ആ തത്ത് നിന്റെ പരമാർത്ഥ സ്വരൂപം തന്നെയാണ്. നീ ആ പരമാർത്ഥ സ്വരൂപം എന്ന് തന്നെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജഡത്തിലോ മറ്റെവിടെയെങ്കിലും കൊണ്ട് എത്തിക്കേണ്ട കാര്യമില്ല. തത്വോപദേശം എന്ന് പറയുന്നത് തത്വഗ്രഹണത്തിന് വേണ്ടിയാണ്, പരമാർത്ഥ ഗ്രഹണത്തിന് വേണ്ടിയാണ്. അതിനെ തന്നെ ഗ്രഹിക്കുക, അതിനെ തന്നെ നിശ്ചയിക്കുക, അതിനുവേണ്ടി വിചാരം ചെയ്യുക, അതിനോട് പറയുന്നതിന്റെ താല്പര്യം. ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.